ഞാനി ഊഞ്ഞാലിൽ ആടി ചാഞ്ചാടി തളിരിടും തേന്മാവിൻ തുഞ്ചത്തെ ഉണ്ണിപ്പൂ മുത്തായി മാറി ചാരത്തെ കൊമ്പത്ത് കണ്ണാലെ നിന്നെ തേടി വന്നു ചേരാൻ വൈകിയന്ത് മോഹത്തിൻ പാടത്തെ വെള്ളക്കൊക്കായുള്ളം പുലരി വെയിലും നീയും വരും ഒരു വഴി കൂമ്പാളക്കിണ്ണത്തിൽ ഞാവൽ പഴം പോലെ പൊളിഞ്ഞു പതിയെ തരും കരുതിയ ചിരി ഞാനീ ഊഞ്ഞാലിൽ ആടി ചാഞ്ചാടി കാണാതെ തഞ്ചത്തിൽ എയ്യുന്നൊരു നോട്ടം ആത്മാവിൻ ആഴത്തിൽ വീഴും മാണിക്കക്കല്ലായി കാണുന്ന സ്വപ്നത്തിൽ തമ്മിൽ ചൊല്ലും മൊഴി കാതോരം കേൾക്കാനായി എന്നും ഏറെ കാക്കും മൊഴി പറയാതെ നാം ഇരുപാതയിൽ പിരിയുന്ന നേരം ഞാനീ ഊഞ്ഞാലിൽ ആടി ചാഞ്ചാടി തളിരിടുന്നൊരാ തേന്മാവിൻ തുഞ്ചത്തെ ഉണ്ണിപ്പൂ മുത്തായി മാറി ചാരത്തെ കൊമ്പത്ത് കണ്ണാലെ നിന്നെ തേടി വന്നു ചേ